പ്രപഞ്ചം നശിക്കുക എന്ന് പറഞ്ഞാല് സാധാരണ വസ്തുക്കളും നശിക്കുക, പുസ്തകം കത്തിച്ചു കളയാം, കത്തി കഴിഞ്ഞാൽ ചാരമാകും, പുസ്തകം നശിച്ചെന്ന് പറയും. മൺപാത്രം പൊട്ടിച്ചു കഴിഞ്ഞു, പാത്രം നശിച്ചെന്ന് പറയും. അങ്ങനെയും നശിക്കാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉള്ളിൽ പോയിട്ട് ദഹിച്ചു പോകും, ഭക്ഷണം കഴിച്ച രൂപത്തിലല്ല നശിച്ചു പോയി. വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ വെള്ളം നശിച്ചു പോകുന്നു. വൃക്ഷങ്ങളെല്ലാം ഉണങ്ങി മണ്ണിൽ ദ്രവിച്ച് നശിച്ചു പോകുന്നു. പർവ്വതങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, വെള്ളത്തിലൊഴുകി പൊടിഞ്ഞു പൊടിഞ്ഞ് നശിച്ചു പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നാശങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചം നശിച്ചു പോകുക എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ പെടും? കാരണം ഇതൊക്കെ പ്രപഞ്ചത്തിൽ നടക്കുന്ന നാശങ്ങളാണ്. പ്രപഞ്ചം ഇങ്ങനെയൊക്കെ നമ്മൾ നശിക്കുന്ന ആളില് സ്ഥൂലമായി പറഞ്ഞതാണ്. ഇപ്പൊ പ്രപഞ്ചം നശിച്ചു പോകുക എന്ന് വെച്ചാൽ ഏത് തരത്തിലായിരിക്കും നശിച്ചു പോകും? തുണി കത്തി നശിച്ചു പോകുന്നതുപോലെ അങ്ങനെ അങ്ങ് നശിച്ചു പോവുകയാണ്. ഒരുപാട് തരത്തിൽ നാശം ഉണ്ട്. പ്രപഞ്ചത്തിനകത്ത് സംഭവിക്കുന്നതാണ് പ്രപഞ്ചം മുഴുവൻ നശിച്ചു പോകുമെന്ന് പറയും. അപ്പൊ അതെങ്ങനെയാണ് നശിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എങ്ങനെയെന്ന്? ഈ പറഞ്ഞ ഏതെങ്കിലും രൂപത്തിലാണോ അതോ വേറെ ഏതെങ്കിലും രൂപത്തിലാണോ? എങ്ങനെ നശിക്കുന്നു എന്ന് ചോദിച്ചതിന് ഉത്തരം പറയുന്നു. അങ്ങനെയല്ല, ഭൗതികമായിട്ടുള്ള നാശമല്ല ഇവിടെ പറയാൻ. അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഉറക്കത്തിൽ നമ്മൾ അറിയുന്നില്ല. പക്ഷെ പ്രപഞ്ചം നശിച്ചു എന്ന് പറയാൻ പറ്റും. അറിയാതിരുന്നോണ്ട് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോ അറിയാത്ത ഒരു വസ്തുക്കളുണ്ട്. അപ്പൊ അറിയാത്തോണ്ട് അറിയാത്തത് നശിച്ചു എന്ന് പറയാൻ പറ്റില്ല, അറിയുന്നില്ല. അതിനെ കുറിച്ചുള്ള അറിവില്ലാത്തവരെ പറയാൻ പറ്റും. അജ്ഞാനവും അജ്ഞാന കാര്യമായ പ്രപഞ്ചവും നശിച്ചു പോകുന്നു. നമ്മളീ അറിയുന്ന ഒരു നാശവുമായിട്ട് അതിനെ അങ്ങനെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു നാശവുമായിട്ട് അതിന് ബന്ധമുണ്ട്. നമുക്കിപ്പോ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നാശം സങ്കല്പിക്കാനേ പറ്റത്തില്ല. ജ്ഞാനം കൊണ്ട് പ്രപഞ്ചം നശിക്കുന്നു എന്ന് നമുക്ക് സങ്കല്പത്തിലേ വരത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അറിയുന്ന ഈ പ്രപഞ്ചം സത്യമാണ്. സത്യമായ പ്രപഞ്ച നാശം ഈ പറഞ്ഞ രീതിയിലൊക്കെ സംഭവിക്കത്തുള്ളൂ. അതിന് സാധാരണ പറയുന്നതാണ് ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. നമ്മളെ കാണുന്നു, ഇതിനെ പരിപാലിക്കുന്നു ഈശ്വരൻ. വിശ്വാസമാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യക്കാരൊക്കെ വിശ്വസിക്കുന്നെങ്ങനെ ഈശ്വരൻ പ്രപഞ്ചത്തെ, പിന്നെ ഈശ്വരൻ തന്നെ സംഭരിക്കുന്നു, ഈശ്വരൻ അങ്ങ് സംഭരിച്ചുകളയുന്നു. അങ്ങനെ ഒരു കാലം വരെ ഈശ്വരൻ പ്രപഞ്ചത്തെ സംഭരിച്ചു. അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാം. എല്ലാം ഒറ്റ അടിക്കാനങ്ങ് നശിപ്പിച്ചുകളയും. പക്ഷെ ഇതങ്ങനെയല്ല, ഈശ്വരനല്ല നശിപ്പിക്കുന്നത്, ബ്രഹ്മജ്ഞാനം കൊണ്ട് നശിച്ചു പോകുന്നു. അങ്ങനെ നശിക്കുന്നത് കൊണ്ട് പിന്നെ ഇങ്ങനെ ബ്രഹ്മജ്ഞാനം കൊണ്ട് നശിക്കുക എന്ന് പറയുന്നു. ബാധിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് നാശം. ഒരാൾക്ക് നശിച്ചാൽ, ഒരാൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായിരുന്ന പ്രപഞ്ചം മുഴുവൻ നശിച്ചു, മറ്റുള്ളവരെപ്പോഴും നശിക്കും, എല്ലാം നശിച്ചു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഭീരോരിഹ പിശാചം? എങ്ങനെയാണോ ഇരുട്ട് പിശാചായി അനുഭവപ്പെടുന്നത്, പിശാചായി അനുഭവപ്പെടുന്നത് പോലെ ഈ പ്രപഞ്ചം ഒരാൾക്ക് അനുഭവപ്പെടുന്നു എന്നറിയുന്ന ആളിനെ സംബന്ധിച്ച്, ഈ പ്രപഞ്ച നാശം എന്ന് പറയുന്നത് പിശാചം നശിക്കുന്നത് പോലെയാണ്. പിശാചം നശിക്കുന്നു. അപ്പൊ പിശാചം നശിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? നേരത്തെ പറഞ്ഞ നാശം പോലെ ഒന്നുമല്ല. പിശാചം നശിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഇല്ലാത്തത് നശിക്കുക. അപ്പോ ഇല്ല, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ അസത്യം, ഇവിടെ അസത്യം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ പ്രപഞ്ചം അസത്യമായ പ്രപഞ്ചമാണ് നശിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഈ സത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമല്ല നശിക്കുന്നു. കാരണം നമ്മൾ സത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ പ്രപഞ്ചത്തിന് ഒരിക്കലും നാശം നമ്മളെ കൊണ്ട് സാധിക്കില്ല. പ്രപഞ്ചത്തെ നശിപ്പിക്കും. ഇവിടെ അണുബോംബ് ഇട്ടാലും ഹൈഡ്രജൻ ബോംബ് ഇട്ടാലും ഈ പ്രപഞ്ചം നശിക്കത്തില്ല. അങ്ങേറ്റം വന്നാൽ കുറെയൊക്കെ ഉരുകി പോകും. പ്രപഞ്ചനാശം സംഭവിക്കും. കാരണം നമ്മൾ സത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനെ സംബന്ധിച്ച് ഒരിക്കലും പ്രപഞ്ചനാശം മനസ്സിലാക്കാനേ പറ്റത്തില്ല. ഇതേ പ്രപഞ്ചം തന്നെ അസത്യമാണെന്ന് ധരിക്കുന്നവനെ സംബന്ധിച്ചാണ് പിശാച് പോലെ, ഇരട്ടിലെ പിശാച് പോലെ, അല്ലെങ്കിൽ സ്വപ്നം പോലെ. സ്വപ്നം പോലെ എന്നുള്ള ഒരറിവ്, ആ അറിവിനെ തുടർന്ന് ഒരാൾക്കൊരു പ്രത്യേക ജ്ഞാനം ഉണ്ടാകുന്നു, അപരോക്ഷ ജ്ഞാനം. ആ അപരോക്ഷ ജ്ഞാനത്തിൽ എങ്ങനെയാണോ ജാഗ്രത കൊണ്ട് സ്വപ്നം നശിച്ചു പോകുന്നത് പോലെ പ്രപഞ്ചം നശിച്ചു. അപ്പോൾ അത് നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ പ്രപഞ്ചത്തെ നശിച്ചു നശിപ്പിച്ചു എന്ന് പറയുന്ന പോലെയല്ല, അതുകൊണ്ട് ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഇവിടെ ഒരു നാശമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് അസത്യമായതുകൊണ്ട് നശിച്ചു പോകും. സത്യമായിരിക്കുമ്പോൾ അത് നശിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സത്യമായ പ്രപഞ്ചത്തെ നമുക്ക്, നമ്മളെ സത്യമായി അനുഭവിക്കുന്ന പ്രപഞ്ചത്തെ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ഈ പ്രപഞ്ചം ശരിക്കും അസത്യമാണ്. അപ്പോൾ ആ അസത്യമായ പ്രപഞ്ചമാണ് നശിച്ചു പോകുന്നത്. ശരി, അസത്യമായ പ്രപഞ്ചം നശിച്ചു പോയി ഒരാൾ. അപ്പൊ നമുക്കൊക്കെ ഈ പ്രപഞ്ചം നശിക്കുമോ? നമുക്ക് നശിപ്പിക്കാം. പിശാച് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് നശിക്കത്തില്ല. എന്തുകൊണ്ട്? നമ്മൾ സത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾക്ക് സമാധി ഉണ്ടായി, സമാധിയില് പ്രപഞ്ചം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാള് നശിപ്പിച്ചത് സ്വപ്നം പ്രപഞ്ചം, സ്വപ്ന പ്രപഞ്ചം പോലെയുള്ള ഒരു പ്രപഞ്ചത്തെയാണ് നശിപ്പിച്ചത്. നമ്മളീ പ്രപഞ്ചമൊക്കെ സത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നോണ്ട് നമുക്കിവിടെ ഒരു സ്വപ്ന പ്രപഞ്ചം ഇല്ല, അതുകൊണ്ട് നമ്മളീ പ്രപഞ്ചം നശിക്കത്തും ഇല്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചനാശം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും യുക്തി കൊണ്ടോ നമ്മുടെ അനുഭവം കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് നാശം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള വസ്തുക്കളുടെ നാശം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈശ്വരൻ പ്രപഞ്ചത്തെ പ്രളയത്തെ ഈശ്വരൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ല, ഈ അദ്വൈതി പറയുന്ന പ്രപഞ്ചനാശം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മളിതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഏതവസ്ഥയിലാണ്? നമ്മളീ ചർച്ച ചെയ്തൊക്കെ ജാഗ്രതത്തിൽ. പക്ഷെ മറ്റേതാണ് പ്രപഞ്ചനാശം സംഭവിക്കുന്നത്? ഒരിക്കലും നമുക്ക് ജാഗ്രതത്തിലിരുന്നുകൊണ്ട് ആ സമാധി എന്ന് പറയുന്നതിനെ നമുക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് ആ പ്രപഞ്ചനാശം എന്താണ് നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? നമ്മൾ അറിയുന്ന ഈ സത്യമായ പ്രപഞ്ചം ഇങ്ങനെ തുറന്നുകൊണ്ടേയില്ല. പക്ഷെ ഇതേ പ്രപഞ്ചം തന്നെയാണ് അവർക്ക് നശിക്കുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അസത്യമായ പ്രപഞ്ചം അവിടെ നശിക്കുന്നു. അത് നമുക്ക് ബുദ്ധിയോണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറയാം അതൊരു സിദ്ധാന്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു അദ്വൈതികളുടെ സിദ്ധാന്തമാണ്. സമാധി ചെല്ലുമ്പം പ്രപഞ്ചം നശിച്ചു പോകും. നമുക്ക് ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് അസത്യം എന്താണെന്ന് മനസ്സിലാകത്തില്ല. നമുക്ക് പിന്നെ പറയാം എന്താണ് പ്രപഞ്ചം അസത്യമാണോ? ഇതൊക്കെ വായിച്ച് കേട്ടിട്ട് നമുക്ക് യുക്തിയിലൂടെ പറയാം ഇതൊക്കെ അസത്യമാണ്. എത്ര പറഞ്ഞാലും ഇത് നമുക്ക് അസത്യം എന്ന് വെച്ചാൽ നശിക്കില്ല. കാരണം ഇത് നശിച്ചാൽ പിന്നെ ഈ പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടത്തില്ല. പ്രപഞ്ചാനുഭവം പിന്നെ ഉണ്ടാകത്തില്ല. അതാണ് പ്രശ്നം. നമുക്ക് പ്രപഞ്ചാനുഭവം ഉണ്ട്, പിന്നെ ഏതെങ്കിലും നശിക്കും. ഇപ്പൊ ഒരുപാട് പാടുപെട്ട് ഇങ്ങനെ ചിന്തിച്ച് ബ്രഹ്മജ്ഞാനം ഉണ്ടായി നശിക്കുന്ന ആ നാശം, ആ പ്രപഞ്ചനാശം നമുക്കൊരിക്കലും അനുഭവിക്കാൻ പറ്റും. പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സമാധി പോണം. സമാധി പോയിട്ട് ഇവിടെ പറയുന്ന പോലെ നമ്മളതിനെ നശിപ്പിക്കണം. അപ്പൊ ഇത് ഒരിക്കലും യുക്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യമില്ല. യുക്തി കൊണ്ടുകൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലരും പറയുന്നത് എന്താണ് പറയുന്നത്? തിരിച്ചു വന്നിട്ട് അപ്പൊ ഈ പിന്നെ ഈ പ്രത്യക്ഷ ലോകത്തിന്റെ ജനങ്ങളോട് സംവദിക്കുകയും പറഞ്ഞത് ഈ പ്രപഞ്ചം എന്താണെന്ന് പറയാണ്. അനുഭവിയാതെ അറിയില്ല, അനുഭവിയാതെ അറിയില്ല അതാണ്. അങ്ങനെ ഒരു അനുഭവം ഏത്? ഈ പ്രപഞ്ചം നശിച്ചു പോവുക. അപ്പൊ പ്രപഞ്ചം നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ അവിടുത്തെ പ്രത്യേകത? അപ്പൊ ആ നാശം എങ്ങനെ നാശത്തെ മനസ്സിലാക്കാം? ആത്മജ്ഞാന ലാഭം കൊണ്ട് പ്രപഞ്ച നഷ്ടമുണ്ടാകും. എങ്ങനെ മനസ്സിലാക്കും അത് എന്ന് വെച്ചാ, അവിടെ പ്രപഞ്ചം നശിച്ചു പോവാന്ന് പറഞ്ഞാൽ അവിടെ പ്രപഞ്ച അനുഭവമില്ല, അതാണ് നശിച്ചു പോകുന്നു എന്ന് പറയും. ഇപ്പൊ സ്വപ്ന അനുഭവം ഇല്ലാന്ന് പറഞ്ഞാൽ ഇവിടെ സ്വപ്നത്തെ നമ്മൾ അനുഭവിക്കുന്നില്ല. സ്വപ്നം നശിച്ചെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വപ്നം അനുഭവിക്കുന്നില്ല. പിശാചി നശിച്ചു പോയെന്ന് പറഞ്ഞാൽ എന്താണ്? പിശാചിനിപ്പോ അനുഭവിക്കുന്നില്ല. അപ്പൊ പ്രപഞ്ച നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച അനുഭവം ഇല്ല, അതാണ് പ്രപഞ്ച നാശം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെ അനുഭവിക്കാൻ പറ്റില്ല, അപ്പൊ പ്രപഞ്ചം നശിച്ചു പോയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ ഈ ഒരു അനുഭവമായിട്ട് അതിനെ തട്ടിച്ച് മനസ്സിലാക്കാൻ വയ്യാത്ത. പൊടിഞ്ഞു പോകുന്നതല്ല, കത്തിപ്പോകുന്നതല്ല, ആവിയായി പോകുന്നതല്ല, ഒന്നുമല്ല. അവിടെ പ്രപഞ്ച അനുഭവമേ ഇല്ല, അതാണ് പ്രപഞ്ച നാശവും കൂടി. അങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെയാണ് പറയുന്നത്. അല്ല, പ്രപഞ്ച നാശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സത്യമായി അനുഭവിക്കുന്ന പ്രപഞ്ചം ഏതെങ്കിലും തരത്തിൽ നശിച്ചു പോകുന്നതല്ല. ആ വ്യക്തിക്ക് പ്രപഞ്ച അനുഭവമേ ഉണ്ടാകുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു? പ്രപഞ്ചം നശിച്ചു. പക്ഷെ പ്രപഞ്ചാനുഭവം ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ ഉറക്കത്തിലും ബോധം കെടുമ്പോഴും ഒന്നും പ്രപഞ്ചാനുഭവം അല്ലല്ലോ. അപ്പൊ വ്യത്യാസം എന്താണോ? പ്രപഞ്ചാനുഭവം ഇല്ലെന്ന് പറഞ്ഞ് പ്രപഞ്ച നാശമോ? എന്താണ് എന്താണ് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അജ്ഞാനം നശിച്ചു, പ്രപഞ്ചം നശിച്ചു എന്ന് വെച്ചാൽ അജ്ഞാനത്തിന്റെ അനുഭവം ഇല്ല, പ്രപഞ്ചാനുഭവം ഇല്ല. ഇനി ബ്രഹ്മജ്ഞാനം അത് നശിച്ചു. ഇത് രണ്ടും നശിച്ചു, അത് നശിച്ചു. ബ്രഹ്മകേവലം, അങ്ങനെ കേവലമായ ആത്മാവായി താൻ സ്ഥിതി ചെയ്യുന്നു. കേവലം ആത്മാവായി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരവസ്ഥ നമ്മൾ ഒന്നും അറിയാതിരിക്കുമ്പോൾ സംഭവിക്കുന്നില്ല എന്ന്, അറിയാതിരിക്കുന്ന ഉറക്കത്തിലോ ബോധം കെടുമ്പോഴൊക്കെ ഒന്നും അറിയുന്നില്ല. പക്ഷെ ആ സമയത്ത് താൻ കേവലം ബ്രഹ്മമായി സ്ഥിതി ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അവിടെ കേവലം ബ്രഹ്മമായി സ്ഥിതി ചെയ്യുന്നില്ല. ബോധത്തോടെ അല്ല, അപ്പം ബോധത്തോടുകൂടിയാണ് ഇത് അറിയുന്നത്, അല്ലെങ്കിൽ ബോധ നിലയിലാണ് അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്തല്ല ഇല്ലാന്ന് അനുഭവപ്പെട്ട് ജ്ഞാനം മാത്രമാണെന്ന് അറിയുന്നത്. അധ്വാനം ചെയ്യണം. ഉറക്കത്തിന്റെ ഇതും തമ്മിൽ വരുന്ന വ്യത്യാസം, ഈ പറയുന്ന പ്രപഞ്ചനാശവും ഉറക്കവും തമ്മിൽ വരുന്ന വ്യത്യാസം. പൂർണ്ണമാകുന്നില്ല, ഉറക്കത്തിൽ ഒന്നും അറിയുന്നില്ല, പൂർണ്ണമാകുന്നില്ല, ഉറക്കത്തിൽ ഒന്നും അറിയുന്നില്ല. അത് അസംഭവമാണ്. ജ്ഞാനക്ക് ജ്ഞാനം ഉണ്ട് എന്ന്, അല്ലെ ജ്ഞാനം മാത്രമാണ് എന്ന് പ്രപഞ്ചനാശം അനുഭവമായിട്ട്, അല്ലെങ്കിൽ ജ്ഞാനം മാത്രമായിട്ടാണ് അറിയുന്നുണ്ട്. അറിവാണ്, അഖണ്ഡാകാരമായ അറിവാണ്. ഒരുപാട് സംസാരിക്കാതെ ആ പോയിന്റ് മാത്രം പറഞ്ഞു. അഖണ്ഡാകാര വൃത്തി നിലകൊള്ളുന്നു. ഉറക്കത്തിൽ പ്രപഞ്ചാനവും ഇല്ല, എന്നാൽ അവിടെ ജ്ഞാനസ്വരൂപത്തിൽ ആത്മാവായിരിക്കും, അജ്ഞാന സ്വരൂപത്തിൽ. എന്നാ സമാധിയിൽ ഉറക്കത്തിൽ അജ്ഞാന സ്വരൂപത്തിൽ ആത്മാവായിരിക്കും, അതൊരു ഭയങ്കര കണ്ടുപിടുത്തമാണ്. അജ്ഞാന സ്വരൂപത്തിൽ എങ്ങനെ ആത്മാവിലിരിക്കാൻ പറ്റും? അവിടെ ആത്മാവ് സ്വയം എന്താണ്? ജ്ഞാനമാണ്. അതിനൊരിക്കലും അജ്ഞാന സ്വരൂപത്തിൽ ഇരിക്കാൻ പറ്റും? അവിടെ ഒന്നും പറഞ്ഞ പോലെ അജ്ഞാനമാകുന്ന ഉപാധിയിലാണ് ഉറക്കവും സ്വപ്നവും എല്ലാം നടക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഓർത്ത് അതങ്ങ് പറഞ്ഞാ മതി. പുതിയതായിട്ടൊന്നും പറയില്ല. പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും ശരിയാവും. ഇതിന്റെ സിദ്ധാന്തം എന്തെന്ന് മനസ്സിലാക്കി അത് പറഞ്ഞു. കേവലം വ്യക്തിയുടെ അനുഭവം മാത്രമാണ്. എന്ത്? ജ്ഞാനഗരിമയിലേക്ക് ഉണർന്ന ആൾക്ക് മാത്രമാണ് ഈ അനുഭൂതി. ആലങ്കാരിക ഭാഷയൊന്നും വേണ്ട. ഞാൻ പറയുമ്പോൾ സാധാരണ മലയാള ഭാഷ, സംസ്കൃതമൊന്നും വേണ്ട. സിമ്പിളായി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സുഷുപ്തി ഇതും തമ്മിലെ വ്യത്യാസം അത് ചോദിച്ചു. സുഷുപ്തി ഇതും തമ്മിലെ വ്യത്യാസം. സുഷുപ്തി അറിയുന്നില്ല, ജ്ഞാനത്തിൽ അറിയുന്നു. ഞാൻ ആത്മാവാണ്. ഞാൻ പക്ഷമേ ഉള്ളൂ. അവിടെ നമ്മുടെ പക്ഷമൊന്നുമില്ല. ബ്രഹ്മം മാത്രം അജ്ഞാനം ഉണ്ടെന്ന് രണ്ടു പക്ഷത്തിൽ സുഷുപ്തിയെ കുറിച്ച് ഇതാണ്. സുഷുപ്തിയിൽ എന്താണ്? ജാഗ്രത അനുഭവമില്ല, സ്വപ്ന അനുഭവമില്ലാത്ത അവസ്ഥയാണ് എന്ത്? സുഷുപ്തി. തർക്കമില്ലാത്ത രീതി പറഞ്ഞു. അവിടെ ജാഗ്രത അനുഭവമില്ല, സ്വപ്നാനുഭവമില്ലാത്ത അവസ്ഥ ഏതോ അതാണ് സുഷുപ്തി. രണ്ടനുഭവങ്ങളും. അപ്പൊ പിന്നെ അത് ആരും തർക്കിക്കണ്ടായി. ഈ പറയുന്ന പ്രപഞ്ചനാശാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു, അജ്ഞാനകാരിയമായ പ്രപഞ്ചം നശിക്കുന്നു. അതുകൊണ്ട് തന്നെ അപരോക്ഷ ജ്ഞാനം നശിക്കുന്നു. അത് കേവലമായ ബ്രഹ്മത്തിന്റെ സ്ഥിതി, ബ്രഹ്മത്തിന്റെ നിലനിൽപ്പ്, അങ്ങനെ പറയും. ഇത്തരം കാര്യങ്ങളവിടെ സംഭവിക്കുന്നു. സുഷുപ്തിയിൽ അതൊന്നും സംഭവിക്കുന്നില്ല. സുഷുപ്തിയിൽ ജാഗ്രത ഇല്ല, അവിടെ സ്വപ്നമില്ല. പിന്നെ അവിടെ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നില്ല. അപരോക്ഷ ജ്ഞാനം കൊണ്ട് അവിദ്യ നശിക്കുന്നില്ല. അവിദ്യ നശിക്കുന്നതുകൊണ്ട് അവിദ്യയുടെ കാര്യം നശിക്കുന്നില്ല. പിന്നെ ഒന്നുകൂടെ അവിടെ സംഭവിക്കുന്നില്ല. ഏത്? ഞാൻ പറഞ്ഞ കാര്യം. ഒന്നുകൂടി ഒന്നുകൂടി പറഞ്ഞു. ഓ, ഒന്നിനും കത്തുന്നില്ല. അജ്ഞാനകാര്യം നശിച്ചു കഴിഞ്ഞു, അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ ഒന്നും പോയി. ഒരു ഞാൻ പറഞ്ഞില്ലല്ലോ, പറയാത്ത കാര്യം പറയുന്നു. നിങ്ങൾക്ക് വലുതെന്ന് തോന്നി പറഞ്ഞ പോലെ സിദ്ധാന്തം ഞാൻ പറഞ്ഞെന്താണെന്ന് ആ പ്രധാന പോയിന്റ് പറഞ്ഞില്ല. സുഹൃത്തിയിൽ എന്ത് സംഭവിക്കുന്നില്ല എന്ന ചോദ്യത്തിനോട് കൃത്യമായ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൃത്യത വേണം മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക്. ശ്രദ്ധ വേണം, ശ്രദ്ധ. എന്താ ഒരു കാര്യം കൂടെ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ആ, അതുകൂടെ പറയണം. അവിടെ ജ്ഞാനവുമില്ല, അവിടെ ജ്ഞാനം ബ്രഹ്മജ്ഞാനവും പോയി. ബ്രഹ്മജ്ഞാനം ഉണ്ടായി, അവിദ്യ നശിച്ച്, പ്രപഞ്ചം നശിച്ച് എന്നൊക്കെ പറയുമ്പോ ഇവിടുത്തെ നാശം പോലെയല്ല എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് അത് മനസ്സിലായി പോകുന്നു. ബ്രഹ്മജ്ഞാനം ഉണ്ടായി, അവിദ്യ നശിച്ച്, പ്രപഞ്ചം നശിച്ചു, ഇത് നശിച്ചു കഴിഞ്ഞു. പിന്നെ ആ ബ്രഹ്മജ്ഞാനവും നശിച്ച് കേവലം ബ്രഹ്മമായിരുന്നു ആ സ്ഥിതി. സുഹൃത്തിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. സുഹൃത്തിയിൽ സ്വപ്നവുമില്ല, ജാഗ്രതവുമില്ല, ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്കൊന്നും അറിയത്തില്ല. അവിടെ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുന്നില്ല, അവിദ്യ നശിക്കുന്നില്ല, അവിദ്യകാരമായ പ്രപഞ്ചം നശിക്കുന്നില്ല, പിന്നെ ബ്രഹ്മജ്ഞാനവും നശിക്കുന്നില്ല. പറയുന്ന അതുപോലെ തന്നെ മനസ്സിലാവും. അതിൽ നിന്ന് ഒരു വാക്കും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ പാടില്ല, എന്നാലും ശരിയാവും. ആ സിദ്ധാന്തം മനസ്സിലാകത്ത. ഞാൻ പറയുമ്പോ നിങ്ങൾ കുറെ വാക്കുകളൊക്കെ അതിൽ കൂട്ടിച്ചേർക്കും, നിങ്ങളുടെ സംഭാവന. പിന്നെ ഞാൻ പറഞ്ഞ കുറെ അങ്ങ് വിട്ടുകളയും, അത് നിങ്ങളുടെ ഔദാര്യം. ഇപ്പൊ സിദ്ധാന്തം ആകത്തില്ല. സിദ്ധാന്തം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. അപ്പോ അസത്യ ദർശനം എന്തെന്ന് പൂർണമായും മനസ്സിലാക്കണമെങ്കിൽ ഈ വിശദീകരണങ്ങളൊക്കെ വേണം. ആ വിശദീകരണങ്ങൾ നിങ്ങൾ ഇതിന്റെ വ്യാഖ്യാനങ്ങളൊന്നും എടുത്തു നോക്കിയ അതൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ കാണത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടെയുണ്ട്. ചിലപ്പോ അത് അവർക്ക് അറിയാത്തോണ്ടായിരിക്കാം, ചിലപ്പം എഴുതിയപ്പോ അത് ഓർമ്മ വരാത്തോണ്ടായിരിക്കാം. എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. പറഞ്ഞാലും നമ്മൾ എഴുതുമ്പം പറയുമ്പോ ഒക്കെ ഓർമ്മയെ വന്നില്ലെങ്കിൽ എന്ത്? അങ്ങനെയും വരും. അപ്പൊ വേണ്ട സമയത്ത് വേണ്ടത് ഓർക്കുക എന്ന് പറയുന്ന ഒരു പ്രധാന സംഭവമാണ്. നമുക്ക് വേണ്ട സമയത്ത് വേണ്ടത് ഓർക്കാൻ കഴിയും. അത് ഓർത്തില്ലെങ്കിൽ പിന്നെ അതൊന്നും കാര്യമില്ല. പഠിച്ചു വെച്ചാലും ശരി, എത്രയോ തവണ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ വേണ്ട സമയം എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന സമയം. അപ്പൊ ഒന്നും കൃത്യമായി ഒന്നും ഓർക്കാനും പറയാനൊന്നും പറ്റുന്നില്ല. കൃത്യമായി അറിയുക, കൃത്യമായി അറിഞ്ഞതിനെ സൂക്ഷിച്ചു വെക്കുക, പിന്നെ കൃത്യമായി അതിനെ ഓർമ്മയിൽ നിന്ന് പുറത്തെടുക്കുക, ആവശ്യത്തിനൊന്നും കൃത്യമായി അതിനെ പറയുക. ആശയങ്ങള് വ്യക്തത വേണം. ഉറപ്പെന്ന് പറഞ്ഞാല് ശരിയെന്ന്, ദോഷമൊന്നുമില്ല. അപ്പോ അതാണ് ഇതിന്റെ പ്രത്യേകത. അത് സുഷുപ്തിയുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ഈ സമാധിയെ മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അസത്യ ദർശനത്തിൽ പ്രപഞ്ചം നശിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്താണ് ഇതൊക്കെ. പ്രപഞ്ചത്തിന്റെ നാശത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്കിതെല്ലാം വേണ്ടി വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം എന്നാലേ ആ അറിവ് പൂർണ്ണമാകത്തുള്ളൂ, അല്ലെങ്കിൽ അറിവ് പൂർണ്ണമാകത്തുള്ളൂ. മനസിലായ? ഇത് കൃത്യമായി പോയിന്റുകളെല്ലാം പോയി ഇങ്ങനെ എഴുതി നോക്കണം. ബലിയിടുന്ന വ്യാഴാഴ്ച രാവിലെ, വ്യാഴാഴ്ച രാത്രിയ, വ്യാഴാഴ്ച രാവിലെ, വ്യാഴാഴ്ച രാവിലെ, വ്യാഴാഴ്ച രാവിലെ 4 മണി വരെ. അപ്പോ ബുധനാഴ്ച വൈകുന്നേരം പോലെ തുറന്നുണ്ട് സാറിന് ആലു വയലൊക്കെ. ഇരുപത്തിമൂന്നിന്റെ രാത്രി ഇല്ലേ ആലുവായി? അതെ, 24 രാത്രി. രാത്രി എന്നാണ് എന്നാ 23 രാത്രിയാണോ 24 രാത്രിയാണോ? 23 രാത്രി തുടങ്ങി 24 നടക്കും. ശരി, അതറിയാനാണ്. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാണ്.